തദവസ്ഥാവധൃതേഹി നിർഗുണവിദ്യയും കർമ്മവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത്. ദൈവം നിർഗുണായാം വിദ്യയാം ഗുണാഭാവാത്. കർമ്മങ്ങളെപ്പോലെ ഉപാസനയെപ്പോലെ അല്ല. കർമ്മങ്ങൾക്കനുസരിച്ച് ഫലവ്യത്യാസം, കർമ്മം പലതായതുകൊണ്ട് ഫലവും ഭിന്നങ്ങളാണ്, ഫലവും ഭിന്നമാണ്. ഉപാസന അങ്ങനെ തന്നെ പലതരത്തിലുള്ള ഉപാസനകൾ, അതനുസരിച്ച് അതിൻ്റെയും ഫലം ഭിന്നമാണ്. നൈവം നിർഗുണായ വിദ്യയായ നിർഗുണവിദ്യയിൽ അങ്ങനെയല്ല. അതുകൊണ്ടവിടെ ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ഗുണങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു, മനോമയ പ്രാണശരീര, മനോമയനായി പ്രാണശരീരനായി എല്ലാം ഉപാസിക്കുക, ബ്രഹ്മത്തെ തന്നെ. അപ്പോൾ മനോമയത്വം പ്രാണശരീരത്വം ഇതൊക്കെയാണ് ഗുണങ്ങൾ. അപ്പോൾ അത്തരം ഗുണ ഭാവന തത്വത്തിൽ തന്നെ ഗുണഭാവന, അങ്ങനെ ഗുണഭാവന വരുമ്പോൾ അത് സഗുണ ഉപാസന. ഫലം അതിനനുസരിച്ചായിരിക്കും, ഫലം നിർദ്ദേശിക്കുന്നുണ്ട്. ഉപനിഷത്ത് തന്നെ, വേദങ്ങളിൽ തന്നെ സഗുണ ഉപാസനകളുടെ ഫലവും പറയുന്നുണ്ട്, ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ള ഫലം. നിർഗുണവിദ്യയുടെ വിശേഷത എന്താണ്? അത് എന്താണോ പരമാർത്ഥ തത്വം, ആ തത്വത്തെ തത്വമായി തന്നെ ഗ്രഹിക്കുക, ഉപാധികളൊന്നും കൂടാതെ അറിയുക, അതാണ് നിർഗുണവിദ്യ. അത് വിദ്യയും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം തന്നെ അവിടെ പ്രധാനമായി വരുന്ന വ്യത്യാസം. അത് ചതുസൂത്രി തന്നെ ചർച്ച ചെയ്തു. എന്താണ് ഉപാസനയും വിദ്യയും, അല്ലെങ്കിൽ നിർഗുണവിദ്യയും സഗുണവിദ്യയും തമ്മിലുള്ള വ്യത്യാസം, ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും മാനസികമാണെങ്കിലും വ്യത്യാസമുണ്ട്. എന്താണ് പ്രധാനമായ വ്യത്യാസം പറഞ്ഞത്? എന്താണോ പ്രധാന വ്യത്യാസം ചതുസൂത്രിയിൽ ചർച്ച ചെയ്ത്, ഞാനും ഉപാസനയും തമ്മിലുള്ള അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ പിന്നെ മിണ്ടത്തില്ല, അതുവരെ മിണ്ടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ്? ഞാനും വസ്തുതന്ത്രമാണ്, ഉപാസന കർത്തൃതന്ത്രമാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിശേഷം. അതിൽ എല്ലാം ഉണ്ട്. വസ്തു എങ്ങനെ? അങ്ങനെ ഞാനുണ്ടാകുന്നു, മറ്റങ്ങനെയല്ല. ഉപാസന എന്ന് പറയുമ്പോൾ അത് മാനസികമായ ഭാവനയാണ്. അത് കർത്താവിന് അധീനമാണ്. ഒരാള് ഇച്ഛിച്ച് അനുഷ്ഠിക്കുന്നതാണ് മാനസിക ക്രിയ. ക്രിയ എന്ന് പറയുമ്പോൾ അതിനെന്താണ്? കർത്താവ് വേണം. പുരുഷ നിഷ്ഠമായ ഒരു ക്രിയ എന്ന് പറയുന്നു. ഏത് ക്രിയ ആയാലും അവിടെ കർത്താവ് വേണം. പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ക്രിയ സംഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല, അതിൻ്റെ പിന്നിൽ ഒരു കർത്താവ് ഉണ്ടായിരിക്കും. അല്ല, പുരുഷന് കാണുന്ന ക്രിയ മാത്രമല്ല, അതാണ് ഭീഷാസ്മാം വാദഹ പവതെ എന്നെല്ലാം ശ്രുതി തന്നെ പറയുന്നു. വായു വീശുന്നതും ഒരു ക്രിയയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് ജഗത് നിയന്താവ് എന്ന് പറയുന്നത്. അത് പിന്നെ ഈ ജീവൻ കാണുന്ന പുരുഷനിൽ കാണുന്ന ക്രിയകൾക്കും കർത്താവുണ്ട്. അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ കർത്തൃത്വം കർത്താവ് ഉണ്ടാകണം. അത് കർത്താവിന് അധീനമാണത്. അതിൻ്റെ പിന്നിലൊരു ഇച്ഛ, ജ്ഞാനം എല്ലാം ഉണ്ട്. എന്നാലേ അത് പ്രവൃത്തിയാകത്തുള്ളൂ. വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുന്നു. അതാണ് ജ്ഞാനം. അങ്ങനെ വേണമെങ്കിൽ ശുദ്ധമായ ജ്ഞാനം എന്ന് പറയാം. എല്ലാം മാനസിക ആയതുകൊണ്ട് എല്ലാത്തിനും ജ്ഞാനമെന്ന് പറയാം. പക്ഷെ വസ്തുവിനനുസരിച്ച് വരുമ്പോൾ മാത്രം, കർത്താവിന് അധീനമല്ലാത്തതുകൊണ്ട് അതിനെ മാത്രമേ ജ്ഞാനമെന്ന് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉപാസന. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. വസ്തുവിനനുസരിച്ചാകുമ്പോൾ വസ്തു എങ്ങനെയോ അങ്ങനെ ജ്ഞാനം. വസ്തു പരമാർത്ഥമായതുകൊണ്ട് പറയുന്നു ജ്ഞാനം പരമാർത്ഥമാണോ? വസ്തു നിത്യമായതുകൊണ്ട് പറയുന്നു ജ്ഞാനം നിത്യമാണോ? അവിടെ പുരുഷനെ സംബന്ധിച്ചാലും ശരി, പുരുഷനെ സത്തായി അകർത്താവായി അഭോക്താവായി എല്ലാം അറിയുന്നു. ഞാനും അങ്ങനെ തന്നെ പുരുഷനെ നിർഗുണമായി അറിയുന്നു, ഗുണങ്ങളെല്ലാം നിഷേധിച്ചറിയുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? നിർഗുണായാം വിദ്യായാം, നിർഗുണവിദ്യയാണ്. നമ്മുടെ ഗുണങ്ങളൊന്നുമില്ല. അതുപോലെ അല്ല ഉപാസനകളെ, ഇവിടെ ഫലത്തിൽ വ്യത്യാസം വരുന്നു. നിർഗുണ ഉപാസനകൾ നിർഗുണവിദ്യയിൽ അതിന് ഫലം പറഞ്ഞിരിക്കുന്ന മുക്തി തന്നെ. അവളിവിടെ വ്യാഖ്യാനത്തിലും പറയും, തസ്മാ വിദ്യാ സമകാല ഏവ മുക്തി. വിദ്യാസമകാലമാണ് അതിൻ്റെ പ്രയോജനം. അതാണ് വിദ്യാസമകാലം മുക്തി. എപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു അപ്പോൾ മുക്തി. അപ്പോൾ ജ്ഞാനം മുക്തി ഇതിനിടയിൽ കാലാന്തരമില്ല, കാലം കൊണ്ടുള്ള വ്യവധാനമില്ല എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭാഷകാരൻ തന്നെ. കാരണം മുക്തി എന്ന് പറയുന്ന അവിടെ ജ്ഞാനത്തെ തത്വ യഥാ തഥ്യം തത്വത്തിനനുസരിച്ച് സ്വീകരിക്കും. മുക്തി എന്ന് പറയുന്നത് സ്വരൂപം തന്നെ, വേറൊന്നുമില്ല അവിടെ. അതുകൊണ്ടാണ് ജ്ഞാനത്തിനും മുക്തിക്കും ഇവിടെ കാലതാമസമില്ല. ആദ്യം ജ്ഞാനം ഉണ്ടാകുക, പിന്നെ മുക്തി ഉണ്ടാകുക, അങ്ങനെയല്ല. പക്ഷെ ജ്ഞാനം സമ്യജ്ഞാനമായിരിക്കണം എന്നേ ഉള്ളൂ. ഇവിടെ ജ്ഞാന സമകാലം എന്ന് പറയുന്നത് സമ്യജ്ഞാനം എന്നാണ്. ആ മുക്തിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. എന്തായിട്ട്? ജീവൻ മുക്തി. ആ ജീവൻ മുക്തിക്ക് ജ്ഞാനമല്ലാതെ മറ്റൊന്നിന്റെ ആവശ്യമില്ല. എന്നാൽ മുക്തിക്ക് ജ്ഞാനത്തെ കൂടാതെ മറ്റു പലതും ആവശ്യമുണ്ടെന്നുള്ള പക്ഷങ്ങളുമുണ്ട്. ജ്ഞാനം പോരാ മുക്തി, ജ്ഞാനം കൊണ്ട് മാത്രം മുക്തി ഉണ്ടാകത്തില്ല. പക്ഷെ ഭാഷകാരൻ പറയുന്നതനുസരിച്ച് ജ്ഞാനം മതി. നമുക്ക് പിന്നെ ജ്ഞാന സമകാല മുക്തി എന്ന് പറയും, എങ്ങനെ മനസ്സിലാക്കും? ജ്ഞാനം ഉണ്ടായി, പക്ഷെ ഇനി മുക്തിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു. ആ മുക്തിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നത് എന്താണ്? കാരണം ജ്ഞാനമുണ്ടായി, പക്ഷെ അന്ധകരണത്തിൽ കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം ഉണ്ട്. അന്ധകരണ പരിണാമമായിട്ടുള്ള സുഖദുഃഖങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ജ്ഞാനം ഉണ്ടായാലും ഒരാൾ അറിഞ്ഞു ജ്ഞാനം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനറിഞ്ഞു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ല, ജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിടി വെട്ടിയതുപോലെ എന്തെങ്കിലും, ഷോക്ക് അടിച്ചതുപോലെ എന്തെങ്കിലും സംഭവിച്ചു എന്നൊന്നുമില്ല. സുപ്രഭാതത്തിൽ അങ്ങനെയൊന്നുമില്ല, അറിഞ്ഞു എന്നേ ഉള്ളൂ. അതിന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ ജ്ഞാനം ഉണ്ടായി എന്നൊക്കെ പറയും. അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടല്ലോ, ഈ മാനസികമായ ദുഃഖങ്ങൾ. കാരണം അറിഞ്ഞവനും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പ്രാരബ്ധം. മരണം വരെ ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സുഖ ദുഃഖങ്ങളും മറ്റും ഇങ്ങനെ വരും. അപ്പോൾ അറിഞ്ഞിട്ടും എന്താ വിശേഷത? സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ മാനസികമായ ധർമ്മങ്ങളാണ്, അല്ലെങ്കിൽ അന്ധക്കരണ ധർമ്മമാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിധർമ്മമാണെന്നല്ല. ജ്ഞാനം കൊണ്ട് ജ്ഞാനം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഇതൊന്നും മാറത്തില്ല. ജ്ഞാനം തത്വം എന്താണെന്നും ബോധ്യപ്പെടുത്തുന്നേ ഉള്ളൂ. ഇതിനെയൊന്നും മാറ്റാൻ അതിന് കഴിയത്തില്ല. അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? അതിനെ മാറ്റാൻ കഴിയുമെന്ന് ആരും പറയുന്നില്ല. കാരണം അത് അന്ധകരണത്തിൻ്റെ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ സാധ്യമല്ല. ഒന്നിൻ്റെയും സ്വഭാവത്തെ മാറ്റാൻ ആർക്ക് സാധ്യമല്ല. വിശേഷിച്ച് ജ്ഞാനം കൊണ്ട് തീരെ സാധ്യമല്ല. അഗ്നി ഊഷ്ണമാണ്, ഇത് ശീതമാണെന്ന് ഭാവന ചെയ്താൽ അത് ശീതമാവും? ഒരിക്കലുമില്ല. എത്രയൊക്കെ ഭാവന ചെയ്താലും അതിൻ്റെ സ്വഭാവം മാറത്തില്ല. എന്നാലും ചിലർ പറയുന്നത് എന്താണ്? അതിനെ അഭിഭവം ചെയ്യാൻ പറ്റും, കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണ്. എങ്ങനെയാണോ അഗ്നിയുടെ ഔഷ്ണ്യം മണിമന്ത്ര ഔഷധികളുകൊണ്ടെല്ലാം അഭിഭവം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നു. ചില അഗ്നിയുടെ ശക്തിയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു, അതിനെ അഭിഭവം ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ തർക്കത്തിൽ ചർച്ച ചെയ്യുകയാണ്. അത് ഏത് പറഞ്ഞാലും ശരി, പഴയകാലത്ത് ആൾക്കാർ ധരിച്ചിരിക്കുന്നതനുസരിച്ച് അതൊരു അബദ്ധമാണ്. അതിൻ്റെ പിൻബലത്തിലാണ് ഇതും പറയുന്നത്. സ്വഭാവത്തെ എന്തായാലും നശിപ്പിക്കാൻ പറ്റില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഉഷ്ണത്വത്തിനൊന്നും ഒരു കുറവും വരുത്താൻ പറ്റില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് അനുഭവിക്കാതിരിക്കാം, അത്രമാത്രമേ കഴിയും. അത് വേണമെങ്കിൽ ഒരു വസ്തുവിനെ ദഹിപ്പിക്കാതിരിക്കാം, അതെല്ലാം സംഭവിക്കാം. പക്ഷേ അഗ്നിയിൽ നിന്നത് നീക്കം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല, എന്നാൽ പിന്നെ അഗ്നി ഇല്ലാതായി. അഗ്നിയെ നമുക്ക് അഗ്നി എന്ന് വിളിക്കാൻ കഴിയത്തില്ല. എന്നാലും അങ്ങനെയുള്ള ഒരു ചില അബദ്ധ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് വലിയ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അത് ഒരു നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പഴയകാലത്തെ പല വലിയ വലിയ പണ്ഡിതന്മാരും ശങ്കരാചാര്യരുൾപ്പെടെ ഭൗതികമായ പല അബദ്ധങ്ങളെയും സ്വീകരിച്ചിരുന്നു. പലയിടത്തും ഭാഷ്യത്തിൽ പ്രമാണസഹിതം തെളിവ് സഹിതം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതുപോലെ ചില അബദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നു. അത് അന്നത്തെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ടും പിന്നെ എന്താണ് ഈ പ്രമാണങ്ങൾ ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എഴുതിയിരിക്കുന്ന സർവജ്ഞന്മാരാണ്, അതുകൊണ്ട് അതിലൊന്നും അബദ്ധം വരത്തില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയും ഇതെല്ലാം കൊണ്ടാണ് അങ്ങനെ അബദ്ധങ്ങൾ പലയിടത്തും വന്നു പോയത്. അങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞ ഏതെങ്കിലും അബദ്ധമുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും അബദ്ധം ഉണ്ടോ? എലി വെള്ളം കുടിക്കത്തില്ല. എലി മാത്രമല്ല, പിന്നെ മത്സ്യം എന്താ പറഞ്ഞത്, നല്ല കാര്യങ്ങളോ ഓർത്തിരിക്കത്തില്ല, അബദ്ധങ്ങളെങ്കിലും ഓർത്തിരിക്കണ്ടേ? തമാശകളല്ലേ ഇതൊക്കെ? കോമഡി ആസ്വദിക്കാനും നിങ്ങൾക്ക് മനസ്സിലാതായിപ്പോയത്. അങ്ങനെയൊക്കെയുള്ള പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് ഭൗതിക വിജ്ഞാനത്തിൽ. സർപ്പത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് വായു മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ. ഇതൊക്കെ വെറുതെ അത് പ്രമാണമാണ്, പഴയകാലത്ത് എഴുതി വെച്ച പ്രമാണം. ഇതുപോലെയുള്ള ചില അബദ്ധങ്ങളിലാണ് ഇവിടെ ഈ പറയും. എന്താണ് അന്ധകരണത്തിൻ്റെ ധർമ്മങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. അഭിഭവം അത് പറ്റും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് ശേഷം യോഗം ചെയ്തിരിക്കണം എന്നാണ്. തത്വജ്ഞാനത്തിന് ശേഷം യോഗം കൊണ്ട് അന്ധകരണത്തിൻ്റെ വികൃതികളെയെല്ലാം സ്വാധീനമാക്കണം. എന്നാലേ ജീവൻ മുക്തി, ശരിയായ ജീവൻ മുക്തിയാകത്തുള്ളൂ എന്നാണ്. അന്ധകരണം കൊണ്ട് യോഗം കൊണ്ട് അന്ധകരണത്തെ സ്വാധീനമാക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ചിത്തവൃത്തി നിരോധവും മറ്റും എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ജീവൻ മുക്തിക്ക് വേണ്ടി അത് ചെയ്യണം, മുക്തിക്ക് വേണ്ടി അത് ചെയ്യണമെന്ന് പറയുന്നിടത്താണ് ഭാഷ്യകാരൻ്റെ ആശയവുമായിട്ട് യോജിക്കാം. അല്ലാതെ ഒരാളിപ്പോ യോഗാഭ്യാസം ചെയ്തിട്ട് മനസ്സിനെയൊക്കെ നിയന്ത്രണത്തിലാക്കി ശാന്തി സമാധാനം അനുഭവിക്കുന്നതിന് ദോഷമൊന്നുമില്ല. അഞ്ച് മിനിറ്റ് യോഗ, 10 മിനിറ്റ് യോഗ, ഇങ്ങനെയുള്ള പാക്കേജ് കൊണ്ട് തന്നെ മുക്തി വാഗ്ദാനം ചെയ്യണം നമ്മൾ. ശാന്തി സുഖമല്ല. അപ്പോൾ പിന്നെ തത്വജ്ഞാനി യോഗാഭ്യാസം ചെയ്ത് ശാന്തി സമാധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആർക്കാലും അഭിപ്രായ വ്യത്യാസം വരേണ്ട കാര്യമില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ജീവൻ മുക്തിക്ക് അത് വേണമെന്ന് പറയുന്നിടത്താണ് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സമാധിയുടെ മഹത്വത്തെ കുറിച്ചോ അതിനെ കുറിച്ചല്ല പറയും. ഇവിടെ പറയുന്നത് വ്യത്യാസം. ഭാഷകാരൻ പറയുന്നതും പിന്നീട് പലരും പറയുന്ന ജീവൻ മുക്തിയെക്കുറിച്ചുമാണ്. പൊതുവെ പ്രചാരത്തിലിരിക്കും തത്വജ്ഞാനത്തിന് ശേഷം യോഗാഭ്യാസം ചെയ്ത് ജീവൻ മുക്തിയെ സമ്പാദിക്കണമെന്ന് പറയുന്നതും ഭാഷകാരം പറയുന്നതും തമ്മിൽ വ്യത്യാസം. യോഗാഭ്യാസത്തിന് ഫലമില്ലെന്നല്ല പറയുന്നു, തെറ്റിദ്ധരിക്കരുത് പറയുന്നു. ശരിയായി ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ ഇവിടെ ഇരുന്ന്, എനിക്കൊരു വിരോധവുമില്ല. തലതിരിഞ്ഞൊന്നും മനസ്സിലാക്കരുത്. ഭാഷകാരൻ പറയുന്നത് അതും തമ്മിലെ വ്യത്യാസം പറയാം. ജ്ഞാനത്തിന് ശേഷം യോഗാഭ്യാസം ചെയ്യണം എന്നാണ്, എന്നാലേ ശരിയായ ജീവൻ മുക്തി ആകത്തുള്ളൂ. ഭാഷകാരൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രസ്ഥാനത്രയും അവസാനിക്കാൻ പോകും. അത് എല്ലാ വിഷയവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാഷകാരൻ പറഞ്ഞ അഭിപ്രായവും ചർച്ച ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ആചാര്യന്മാരുടെ അഭിപ്രായവും ചർച്ച ചെയ്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഭാഷകാരൻ്റെ അഭിപ്രായം മാത്രമല്ല, പിൽക്കാലത്ത് മറ്റാശയങ്ങൾക്ക് പ്രചാരം വന്നുകൊണ്ട് നമ്മൾ അതും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഭാഷകാരൻ ജീവൻ മുക്തി അല്ലെങ്കിൽ മുക്തി എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്, ആണ് അത് വീണ്ടും ചർച്ച ചെയ്യും. അപ്പോൾ ഭാഷകാരൻ പറയുന്നു എന്താണ് ജ്ഞാനം കൊണ്ട് മുക്തി. മറ്റുള്ളവർ പറയുന്നു ജ്ഞാനം അതിനുശേഷം ഈ ചിത്തത്തിലുള്ള ദോഷങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി യോഗാഭ്യാസം, അങ്ങനെ മുക്തി എന്ന് പറയുന്നു. ഇതിൽ ഭാഷകാരൻ പറയുന്നതുമായിട്ട് എന്ത് വിരോധമാണ് വരുന്നത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടതാണ് ഇപ്പോൾ. ഏറ്റവും പ്രധാനമായ പോയിന്റ് അത് തന്നെയാണ്. ഭാഷകാരൻ പറയുന്നത് എന്താണ്, ജ്ഞാനം കൊണ്ടൊരുവൻ കൃതകൃത്യനാകുന്നു എന്ന് ഭാഷകാരൻ പറയും. ശരി, ആയിക്കോട്ടെ, അത് സ്വീകരിക്കാം. എന്നാലും കൃതകൃത്യനായി അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരാൾ ജ്ഞാനത്തിന് ശേഷം യോഗാഭ്യാസം ചെയ്യുന്നു, എന്താ ദോഷം? എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, പ്രാരബ്ധം അത് പറയാമല്ലോ എവിടെ, അതുകൊണ്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ പറയാം എന്താണ്, ടൈം പാസ്, വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം യോഗാഭ്യാസം ചെയ്യുന്നു. അപ്പോൾ ഉടനെ ചോദ്യം വരും, മറ്റുള്ളവർക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ, യോഗാഭ്യാസം ചെയ്താൽ തനിക്കല്ലേ അതിൻ്റെ സുഖവും ശാന്തിയും. അപ്പം അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക. അപ്പൊ അതിന് അദ്വൈതിക്ക് സമാധാനം ഉണ്ടെന്താ, എന്താണ് സമാധാനം? പറയുന്നു അദ്വൈത ബോധത്തിൽ സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള ബോധം വന്നു കഴിഞ്ഞു പിന്നെ അന്യനായിട്ട് ആരുമില്ല. അപ്പൊ അന്യർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഒന്നുമില്ല എന്ന് അദ്വൈതിക്ക് പറയും. അതാണ് പരമാർത്ഥ തത്വത്തെ അറിഞ്ഞിരിക്കുന്നത്. ഭേദബുദ്ധി ഉണ്ടെങ്കിലല്ലേ അന്യനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, അതൊന്നുമില്ല. പിന്നെ ജീവൻ മുക്തിയുടെ വിലക്ഷണമായ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടി യോഗാഭ്യാസം ചെയ്യുന്നു എന്ന് പറയാം. കൃതകൃത്യനാണെങ്കിലും എന്ന് പറഞ്ഞാലോ, എന്ത് സമാനം പറയും? ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അടുത്ത പ്രശ്നം അതാണ്. ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു, ഒന്നിതാണ് കൃതകൃത്യനായിരിക്കുന്നു, മറ്റൊന്നെന്താണ്? പല കാര്യങ്ങളും ഭാഷ്യകാരൻ പറഞ്ഞത് അറിഞ്ഞിരിക്കുന്നു. മറ്റൊന്നിതാണ്, എന്താണ്? വിദ്യ സമകാലം തന്നെ മുക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് ശേഷം പിന്നെ മുക്തിക്ക് വേണ്ടി വ്യസനിക്കേണ്ട കാര്യമില്ല. ജ്ഞാനം ഉണ്ടായി മുക്തിയില്ല എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടിങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നു? അപ്പം അവിടെയൊക്കെ മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വേറെ ആയതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ പറഞ്ഞ മുക്തിയെ മുക്തിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരഭ്യാസവും ഇല്ല, ഈ പറയുന്ന അഭ്യാസങ്ങളൊന്നുമില്ല. പക്ഷെ അവർ മുക്തിക്ക് വേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്. ഭാഷ്യകാരൻ പറഞ്ഞ മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് മുക്തി, അല്ല വേറെ മുക്തിയൊന്നുമില്ല. ജ്ഞാനം ഉണ്ടായതിനു ശേഷം ചിത്തവൃത്തി നിരോധം ചെയ്ത് സമാധിയിരിക്കുന്നതോ അല്ലെങ്കിൽ സമാധിയിൽ ആനന്ദത്തെ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ അന്ധക്കരണത്തെ അല്ലെ സുഖദുഃഖാദികൾ അഭിഭവം ചെയ്ത് കീഴ്പ്പെടുത്തി അഭ്യാസം നിർഗുണനായിരിക്കുന്നതോ, ഇതൊന്നുമല്ല മുക്തി. ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു മുക്തി എന്ന് പറയുന്നത് തത്വമാണ്, പരമാർത്ഥ തത്വമാണ് മുക്തി. അപ്പോൾ ആ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവൻ കൃതകൃത്യനായിത്തീരുന്നു. കൃതകൃത്യൻ എന്തുകൊണ്ട്? പ്രവർത്തിച്ചുകൂടാ. കൃതകൃത്യനായിരിക്കുന്നവനും ശിഷ്യന് ഉപദേശം കൊടുക്കുന്നില്ലേ? കൃതകൃത്യനായിരിക്കുന്നവനും അന്നപാനങ്ങളിൽ ഏർപ്പെടുന്നില്ലേ? അതിനുവേണ്ടി ഭിക്ഷാടനം നടത്തുന്നില്ലേ? അതുപോലെ എന്തുകൊണ്ട് യോഗം പരിശീലിച്ചുകൂടാ? എന്താ കുഴപ്പം? അത് തന്നെ കർത്തവ്യബുദ്ധിയില്ലാന്ന് ചെയ്യും. കർത്തവ്യബുദ്ധി ഇല്ലാതിരുന്നാ പോരെ? ശിക്ഷണ ഉപദേശം കൊടുക്കുന്ന എന്തിനു? അങ്ങനെ മനസ്സിന് ചിത്തദോഷങ്ങളെ അഭിഭവം ചെയ്യാൻ വേണ്ടി ശിഷ്യനുപദേശം കൊടുക്കുന്നത് അവനോടുള്ള കാരുണ്യം കൊണ്ട് അവനെ സംസാരത്തിൽ നിന്നും ഉദ്ധരിച്ച് മുക്തിയിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ഉപദേശം കൊടുക്കുക, ഭിക്ഷാടനം ചെയ്യുക, ബാക്കിയുള്ള സമയം സമാധിയിരിക്കുക. ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്നവരങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ധാരണ. അങ്ങനെയാണോ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ധരിക്കുന്ന അങ്ങനെയാണ്. ഒരു ഭിക്ഷാടനം, ഭിക്ഷ വാങ്ങുന്നു, കഴിക്കുന്നു, ബാക്കി സമയത്ത് സമാധിയിരിക്കുന്നു. അതുപോലെ ആയാലും എന്താ കൊള്ളു? ഇനി അവരങ്ങനെയാണെങ്കിലും അങ്ങനെ അല്ലെങ്കിലും അവർ അങ്ങനെ ഒരു അദ്വൈതമാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹിമാലയത്തിൽ ഇരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ പറയുന്നു. അതുകൊണ്ട് അവർ പറയുന്നു ഈ തത്വമൊക്കെ പ്രസംഗിച്ചാലും ഹരിദ്വാറിന് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം ഭോഗികളാണ്, ഹരിദ്വാറിന് മേളോട്ടാണെങ്കിൽ അവരെല്ലാം യോഗികളാണ്. അങ്ങനെയും പറയുന്നുണ്ട്, പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആയാലും എന്താ കുഴപ്പം? മുക്തിക്ക് വേണ്ടി കർത്തവ്യം, മുക്തിക്ക് വേണ്ടി കർത്തവ്യം പാടില്ല. അങ്ങനെ കൃതകൃത്യനാശം മുക്തിക്ക് വേണ്ടി പിന്നൊരു കൃത്യം ഇല്ല. അത് തന്നെയാണ്. ഭാഷകാരൻ പറയുന്നത് കൃതകൃത്യനായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അയാളെ സംബന്ധിച്ച് മുക്തിക്ക് വേണ്ടി ഒരു കർത്തവ്യമില്ലെന്നാണ്. അപ്പൊ ജീവൻ മുക്തിക്ക് വേണ്ടി യോഗാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായി? മുക്തിക്ക് വേണ്ടിയുള്ള കർത്തവ്യമായി. എന്തിനു വേണ്ടി അത് ചെയ്യണം? അതെ, തത്വജ്ഞാനത്തിന് ശേഷം ഒരാൾ യോഗാഭ്യാസം ചെയ്യുന്നു എന്താ? ലോട്ടറി അടിക്കാൻ വേണ്ടിയാണ്. അല്ലല്ലോ, അത് പറയുന്നത് അന്ധക്കരണത്തിലെ സുഖദുഃഖാദികളൊക്കെ അഭിഭവം ചെയ്യാനെന്നാണ്. ഇതൊക്കെ വലിയ പണ്ഡിതന്മാർ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ അവരുടെ നിന്ന് പേര് പറയുന്നില്ല, കാരണം പല ഇതുകൊണ്ട്. ഒന്ന്, ഞാനിങ്ങനെ പേര് പറയാതിരുന്ന ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാവരും എന്തായാലും പുസ്തകം വായിക്കുന്നവരല്ല. അതുകൊണ്ട് ഇനി പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓ, ഉടനെ പറയും വലിയ വലിയ ആചാര്യന്മാരെയൊക്കെ ബഹുമാനിച്ചില്ല എന്ന് നിങ്ങൾ പറയും. ഒന്നാമത് എന്നെ സംശയദൃഷ്ടിയോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പേര് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വായനാശീലമുള്ളവർക്ക് മനസ്സിൽ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ എന്തിനാ ഞാൻ പഴയതും? അവിടെയെല്ലാം ഭക്ഷ്യകാരം പറയുന്ന ഇതാണ്, കൃതകൃത്യത എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവ്യബുദ്ധിയില്ല. ഇനി ഈ കർത്തവ്യബുദ്ധി ആർക്കാ വരുന്നത്? ആർക്കാ കർത്തവ്യബുദ്ധി വരുന്നത്? നേരിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടണം. നിങ്ങൾ പറയുന്നത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടും. അതുപോരാ. അത് ശരി, നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും നേരിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് കുറച്ചുകൂടി കറക്റ്റായി പറയണം. അദ്വൈതത്തിൻ്റെ ഒരു ഗുണവും ദോഷവും അതാണ്. നമുക്ക് ഏത് പറഞ്ഞാലും വ്യാഖ്യാനിച്ച് ശരിയാക്കി എടുക്കാം. അജ്ഞാൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, കർമ്മയോഗി എന്ന് പറഞ്ഞാൽ ശരിയാണ്. നിഷ്കൃഷ്ടമായ അർത്ഥം പറഞ്ഞാൽ ആർക്കാണ് കർത്തവ്യ ബുദ്ധിയുള്ളത്? അത് ശരിയാണ്, തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ, കറക്റ്റ്, അതാണ് ശരി. അവിടെ അങ്ങനെ ഉത്തരം നമ്മുടെ മനസ്സിൽ കടന്നു വരണം. അപ്പോഴേ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പറ്റൂ. തവളെ പോലെ ഒന്ന് രണ്ട് ചാട്ടം ചാടിയാലും കുഴപ്പമില്ല, അവിടെ എത്തിച്ചേർന്നു. അല്ലേ, കർത്തൃത്വ ബുദ്ധിയുള്ളവനാണ് കർത്തവ്യ ബുദ്ധി വരുന്നത്. ഏറ്റവും പ്രധാനമായി ഭാഷകാരൻ ചർച്ച ചെയ്യുന്നു അതാണ്, കർത്തൃത്വം ഭോക്തൃത്വം. അപ്പൊ കർത്തൃത്വ ബുദ്ധി എനിക്കുണ്ടെങ്കിൽ എനിക്ക് കർത്തവ്യം ഇന്നതാണെന്ന് വരും. അപ്പോൾ ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായി, മുക്തിക്ക് വേണ്ടി അയാൾക്ക് കർത്തവ്യമുണ്ട്, യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അയാൾ കർത്തൃത്വ ബുദ്ധി ഉണ്ടെന്ന്. പിന്നെ ഞാനും എന്താ ചെയ്ത്? ഞാനും പിന്നെ അയാൾ എന്താ ചെയ്ത്? ഇതൊന്നും കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചാലേ സ്വന്തമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം ടേപ്പ് റെക്കോർഡറിലിരിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ കർത്തൃത്വ ബുദ്ധി ഇല്ല തത്വത്തെ അറിയുന്നവൻ, കർത്തൃത്വ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അവൻ തന്നെ അകർത്താവായി അറിയുന്നു. താൻ അകർത്താവും ഭക്ഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്. താൻ അകർത്താവാണ്, താൻ അഭോക്താവാണ് എന്നറിയുന്നു. അപ്പോ ഇത് രണ്ടും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം ഉണ്ടായതിനു ശേഷം യോഗാഭ്യാസം ചെയ്യുന്നു എന്ന് പറയുന്നത് പരമ അബദ്ധമായിത്തീരും. കാരണം യോഗാഭ്യാസമൊക്കെ ചെയ്ത് ഇങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ആനന്ദത്തിന്റെ ഭോക്താവായി. അത് ശരിയാകത്തു. ഇനി അതിനുവേണ്ടി അവൻ പ്രയത്നിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് പ്രയത്നിക്കുന്നു പറഞ്ഞാൽ എന്താ? ഒരാൾ വെറുതെ അങ്ങ് യോഗാഭ്യാസം ചെയ്യാൻ പറ്റില്ല, നമ്മളൊക്കെ ചെയ്യുന്നു. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ചെയ്യേണ്ട ഒന്നല്ല യോഗാഭ്യാസം. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതാണ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാക്കേജായി, യോഗ പാക്കേജ്. അതല്ല, ശാസ്ത്രം നിർദ്ദേശം അനുസരിച്ച് തന്നെ യോഗം ചെയ്താലേ പറ്റും. ശരിയായ യോഗം അതാണ്. ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ യോഗം അഭ്യസിക്കണം അല്ലേ. അപ്പോൾ ആ ശാസ്ത്രീയമായ യോഗ പദ്ധതിയെ സ്വീകരിച്ച് അതിനെ പ്രമാണമായി സ്വീകരിച്ച് ഒരാൾ യോഗം ചെയ്യണം. അയാൾക്കത് പ്രമാണമാണ്. അയാൾ ഏതൊരു ശാസ്ത്രത്തെയാണോ മുക്തിക്ക് ഉപകരിക്കില്ല എന്ന് പറയും ഭാഷകാരൻ തള്ളിക്കളഞ്ഞത്. അതിനെ അയാൾ പ്രമാണമായി സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടി. ഒരുപാട് ദോഷങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എല്ലാം ഞാൻ പറയുന്നില്ല, എൻ്റെ മനസ്സിൽ വരുന്നതേ പറയുന്നു. അതൊരു ദോഷം. പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഫലത്തിന് അയാൾ ഭോക്താവായി തീരുന്നു. തന്നെ ഭോക്താവല്ല എന്നറിഞ്ഞിട്ട് അതൊരു മറ്റൊരു ദോഷം. പിന്നെ തന്നെ അകർത്താവായിട്ട് അറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? കർത്താവായി കർത്തവ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഒരുവൻ ജ്ഞാനം കൊണ്ട് കൃതകൃത്യനാകുന്നു, ഇനിയുണ്ട് ദോഷങ്ങൾ. ഇതെല്ലാം ഒരുപാട് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സമയക്കുറവുള്ളതുകൊണ്ടും എനിക്ക് കാര്യാന്തരങ്ങളുള്ളതുകൊണ്ടും കൂടുതൽ വിശദീകരിക്കുന്നില്ല. വേറെയും ദോഷമുണ്ടാവും. ഇത്രയും ദോഷം ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ദോഷം പറയും. അതിനെല്ലാം അവർ പരിഹാരം പറയുന്നില്ല. അതിന്റെ പക്ഷപാതികൾ, അതിന്റെ പക്ഷപാതികൾ അതിനെല്ലാം പരിഹാരം പറയില്ല. അദ്വൈതത്തിന്റെ ദൃഷ്ടിയിലുള്ള പരിഹാരം ഏതിന്? ഈ യോഗ പക്ഷപാതികൾ, അതിന് ജ്ഞാനത്തിന് ശേഷം യോഗം പറയണമെന്ന്, യോഗം ചെയ്യണമെന്ന് പറയണമെന്നവര്, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്കെല്ലാം പരിഹാരം പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് അവർ സമാധാനം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഭാഷകാരനെ അടിസ്ഥാനമാക്കിയാണല്ലോ അവരും മുന്നോട്ട് പോകുന്നത്. ഭാഷകാരനെ അടിസ്ഥാനമാക്കിയാണല്ലോ അവർ മുന്നോട്ട് പോകുന്നത്. അവന് വളരെ പരിതാപകരമായ ഒരു കാര്യം അത് ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമാണ്. ഭാഷ്യകാരൻ പ്രമാണമാണ്, ഈ പറയുന്ന ആചാര്യന്മാർക്കല്ല. ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തങ്ങളെല്ലാം എത്രയൊക്കെ യുക്തി ഉപയോഗിച്ചാലും തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യുന്നു? ശ്രുതിയെ ഉദ്ധരിക്കും. എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ചു കൊണ്ടുവരും, തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമായ ഒരു ശ്രുതിയെ കൊണ്ടുവരും. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ഭാഷ്യക്കാരന്റെ വ്യാഖ്യാനങ്ങളാണ്, ശ്രുതിയുടെ വ്യാഖ്യാനങ്ങൾ. തുടർന്ന് വരുന്ന ആചാര്യന്മാര്, പ്രത്യേകിച്ച് സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആചാര്യന്മാർ, പ്രാമാണികന്മാരായ ആചാര്യന്മാർ, ഭാഷ്യക്കാരന്റെ സിദ്ധാന്തത്തെ തന്നെയാണ് വിശദീകരിക്കുന്നതെന്ന് പറയുമ്പോഴും അവിടെ ഭാഷ്യക്കാരൻ എങ്ങനെയാണോ ശ്രുതിയെ ഉദ്ധരിച്ചതുപോലെ ഭാഷ്യത്തെ ഉദ്ധരിക്കാറില്ല. ഇന്ന ഭാഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പറയാറില്ല, വളരെ അപൂർവമേ ഉള്ളൂ. മറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി അവരുദ്ധരിക്കുന്ന എന്താണ്? യോഗശാസ്ത്രം പറയുന്ന ഉപനിഷത്തുകളും മറ്റുമാണ്. ഉത്തരതാപനീയ ഉപനിഷത്ത്, യോഗബിന്ദു ഉപനിഷത്ത്, മറ്റേ ബിന്ദു ഉപനിഷത്ത്, ഇതൊന്നും ഭാഷ്യകാരൻ തൊട്ടിട്ടേ ഇല്ല. ഇതാണ് വ്യത്യാസം. യോഗവാസിഷ്ഠം, യോഗവാസിഷ്ഠം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ഭാഷ്യകാരൻ കാമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. ഇതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആചാര്യന്മാർ അവരുടെ ഈ പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അവിടെയാണ് തകരാറ്. അവർ ഭാഷ്യത്തെ ഉദ്ധരിക്കുന്നില്ല, ഭാഷ്യത്തിൽ നിന്ന് ഒരു വരി എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയത്തില്ല. വേണ്ടി വന്നാൽ അവർ ശ്രുതി പറയും, ബ്രഹ്മസൂത്രവും പറയും, എന്നാലും ഭാഷ്യത്തെ പറയത്തില്ല. ചിലയിടത്ത് ചെറുതായിട്ടൊന്ന് പരാമർശിക്കും, ആ ഭാഷ്യകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറയും. ഭാഷ്യവാക്യങ്ങൾ അവർ പറയാറില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഭാഷ്യത്തിൽ നിന്ന് വിട്ട് അവരെ ആകർഷിച്ചത് പിന്നീട് ഈ പറയുന്ന കാക്കത്തുള്ളായ ഉപനിഷത്തുകളും വാസിഷ്ഠവും പോലെയാണ്. പിന്നെ പലരും ഗീതയെ ഉദ്ധരിക്കും, കാരണം ഗീത എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇല്ലാത്തൊരു കാര്യമില്ല, അത് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാഷ്യകാരനാണെന്നും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും വ്യാഖ്യാതാക്കൾക്ക് ഇതിനൊക്കെ അനുകൂലിക്കത്തക്ക രീതിയിൽ ഗീതയെ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഗീതയിലെ ശ്ലോകങ്ങൾ ഇവർക്കെല്ലാം വളരെ പ്രിയമാണ്. അത് ഇവരുടെ വ്യാഖ്യാനങ്ങളും ഭാഷ്യകാരന്റെ വ്യാഖ്യാനം തമ്മിലും വ്യത്യാസം വരും. ഏറ്റവും വലിയ വ്യത്യാസം ഗീതയുടെ സ്ഥിതപ്രജ്ഞ ലക്ഷണം, ഭാഷ്യകാരന്റെ വ്യാഖ്യാനവും ഇവരുടെയൊക്കെ വ്യാഖ്യാനം നോക്കുക. ഒരുപാട് അന്തരമാണ്. അപ്പം നമ്മൾ ഭാഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ലോകത്ത് പ്രചാരത്തിൽ വന്നത് പിൽക്കാലത്ത് പറഞ്ഞവരാണ്. അതുകൊണ്ട് ഭാഷ്യക്കാരന്റെ സിദ്ധാന്തമനുസരിച്ച് തത്വജ്ഞാനി കൃതകൃത്യനാകുന്നു, കർത്തൃത്വ ബുദ്ധി തന്നിൽ നിഷേധിക്കുകയാണ്, തന്നെ അകർത്താവായി അറിയുകയാണ്, അഭോക്താവായി. അതുകൊണ്ട് കർത്തവ്യമില്ല, പ്രത്യേകിച്ച് മുക്തിക്ക് വേണ്ടി കർത്തവ്യമില്ല, ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. എന്തുകൊണ്ട്? ജ്ഞാനസമകാലം തന്നെ മുക്തനായി. അതുകൊണ്ട് തന്നെ പറയുന്നു ജ്ഞാനം അകാരകമാണ്. കാരകമെന്ന് പറയുന്നത് എന്താണ്? ക്രിയാജനകമാണ്. ആ ക്രിയാജനകമായിരിക്കുന്ന കാരകം ഏതാണ്? കർത്തൃകാരകം, കർണകാരകം എല്ലാം ക്രിയാജനകമാണ്. കർത്താവും ക്രിയാജനകമാണ്, കർത്തൃത്വം കരണവും ക്രിയാജനകമാണ്, കർണങ്ങളും. അങ്ങനെ എല്ലാ കാരകങ്ങളും ക്രിയാജനകമാണ്. അതിൽ പ്രധാനമായും ഭാഷ്യകാരൻ കൂടെ ഉദ്ദേശിക്കുന്നത് കർത്തൃകാരകമാണ്. അപ്പോൾ ആ കർത്തൃകാരകത്വം തന്നിലില്ല എന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ അറിവ് അറിഞ്ഞു എന്നർത്ഥം. ഇപ്പൊ തന്നിൽ കർത്തൃത്വമില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ആ അറിവ് പിന്നെ എങ്ങനെ ക്രിയയ്ക്ക് ജനകമാകും? അത് അസംഭവമാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അസംഭവമായി? ക്രിയാജനകമായ കർത്തൃത്വോടെ ഇല്ല, ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നിലാണത് ബോധിക്കുന്നത്, താൻ അകർത്താവാണ്. തന്നിൽ കർത്തൃത്വമില്ല എന്ന് ബോധിച്ചു, പിന്നെ ഇങ്ങനെ ക്രിയയുണ്ടാവും. പിന്നെ കർത്തവ്യം എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? കർത്തവ്യ ബുദ്ധി എവിടെയാ വരുന്നത്? എവിടെയാണ് വരുന്നത് കർത്തവ്യ ബുദ്ധി? യാഗം എന്റെ കർത്തവ്യമാണെന്ന് കരുതി വൈദികൻ എന്ത് ചെയ്യുന്നു? യാഗം ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് കർത്തൃത്വ ബുദ്ധി എവിടെയാ വന്നത്? ആത്മാവിൽ. ഇതം മമ കർത്തവ്യം എന്ന് പറയുന്നത് എന്തിനാണ്? ക്രിയയിലാണ്, കർമ്മത്തിലാണ്. ക്രിയെന്നോ കർമ്മം എന്ന് പറയും. കർമ്മത്തിലാണ് കർത്തൃത്വ ബുദ്ധി വരുന്നത്, കർത്തവ്യ ബുദ്ധി വരുന്നു. കർത്തവ്യ ബുദ്ധി വരുന്നു, കർത്തൃത്വമല്ല, കർത്തവ്യ ബുദ്ധി കർമ്മത്തിലാണ് വരുന്നു. മയാ കർത്തവ്യ എന്ത് യാഗ എന്നാണ് ബുദ്ധി. അപ്പൊ ക്രിയയിലാണ് ഇത് വരുന്നത്, കർത്തവ്യ ബുദ്ധി. അപ്പോ തത്വത്തെ അറിഞ്ഞവന് എങ്ങനെ കർത്തൃത്വ ബുദ്ധി വരും? അവനിൽ ക്രിയയുണ്ടോ? അകർത്താവായിരിക്കുന്ന ഒരുവിനെ സംബന്ധിച്ച് അവനിൽ ക്രിയാ കാരകങ്ങളൊന്നുമില്ല. ക്രിയാജനകമാണെന്ത്? കാരകം. അപ്പോൾ ക്രിയ ഉണ്ടാവുമോ? കാരകമില്ലെങ്കിൽ ക്രിയ ഉണ്ടാവും? ക്രിയ ഉണ്ടാകത്തില്ല. ക്രിയ ഇല്ലാത്തടത്ത് പിന്നെ കർത്തവ്യ ബുദ്ധി ഉണ്ടാകുമോ? ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിയാണ്. വ്യാകരണവും തർക്കവുമൊക്കെ പഠിക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാണ്. കേട്ടിട്ടുള്ളവർക്കല്ല, പഠിക്കുകയും അത് ഓർമ്മിക്കുകയും ചെയ്യാൻ കഴിവുള്ളവർക്ക്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിനാണ് ശാസ്ത്രീയമായ ചിന്ത എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അത് സാധിക്കുന്ന കാര്യമല്ല, അസംഭവമാണ്. എന്തുകൊണ്ട് ഭാഷകാരനും പറയുന്ന യുക്തികളനുസരിച്ച് ജ്ഞാനം അകാരകമാണ്, ക്രിയാജനകമല്ല, ക്രിയയിൽ കർത്തവ്യ ബുദ്ധി പിന്നീട് വരത്തില്ല, കാരകത്വത്തെ അത് നിഷേധിക്കുന്നു, അറിയുന്നവനിൽ പിന്നെ കാരകത്വം ഇല്ല, അവന് കർത്തവ്യവുമില്ല, മുക്തിക്ക് വേണ്ടി അവന് യാതൊരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. അപ്പൊ ജീവൻ മുക്തി എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്ന രീതിയിൽ സ്വരൂപം അല്ലാതെ മറ്റൊന്നുമായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. സ്വീകരിച്ചാൽ ഭാഷകാരൻ പറയുന്നതനുസരിച്ച് ഒന്നും മുക്തി അല്ലാതായിത്തീരും. അല്ല, ഇനി ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായി, അയാൾ സുഖത്തെ അനുഭവിക്കുന്നു, ആനന്ദത്തെ അനുഭവിക്കുന്നു എന്നെല്ലാം പറയാം. പക്ഷെ അതൊന്നും ഭാഷകാരൻ പറയുന്ന മുക്തിയുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ സംഭവിക്കാം. കൃതകൃത്യതയുമായിട്ട് യോജിക്കത്തില്ല, ജ്ഞാനം അകാരകമാണെന്ന് പറയുന്നതിനോട് യോജിക്കത്തില്ല. പിന്നെ ജ്ഞാനസമകാലം മുക്തി എന്ന് പറയുന്നതിനോട് യോജിക്കത്തില്ല, ഇതൊന്നുമായിട്ട് യോജിക്കത്തില്ല. എന്നുവെച്ചാൽ അവിടെ ജ്ഞാനം പര്യാപ്തമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. സമയമുണ്ടെങ്കിലും ഞാൻ പറയത്തെയും പറയാം. കാരണം ഇതൊഴികെ ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് കൃത്യമായ സമയങ്ങളുണ്ട്, ഇതിന് മാത്രം സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക.